ഉത്തരച്ചേത് ആവിർഭൂതസ്വരൂപസ്ഥ ഇതര പരാമർശ സൈദിച്ച് നാസംഭവ അഭയേഷ സമ്പ്രസാദോ അസ്മാ ശരീര സമുദ്ധായ പരം ജ്യോതിരുവ സമ്പദ്യ സേനരൂപേണ അഭിനിഷ്പദ്യതേ ഏഷ മേധിഹോ വാച ചാന്തോഗ്യത്തിൽ പ്രജാപതി ഇന്ദ്രൻ ഉപദേശിക്കുന്ന സ്ഥലത്ത് പറഞ്ഞു, സമ്പ്രസാദ ശബ്ദം പറഞ്ഞു. ശരീര സമുദ്ധായ പരഞ്ജ്യോതിർവസമ്പത്തി, ശരീരത്തിൽ നിന്ന് ശരീരം വിട്ട് പരംജ്യോതിസിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞത് ജീവനാണോ? അതാണ് സംശയം. ഞാൻ പറഞ്ഞു അല്ല, അസംഭവാത്. അത് ജീവനല്ല. രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. കാരണം ആകാശത്തോടെ അവിടെ ഭൂമിച്ചിരിക്കുന്നു, സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ് അതിനേണ്ട ആകാശത്തോട് ഭൂമിക്കുന്നു. ഇവിടെ ആകാശത്തോട് ഭൂമിച്ചിരിക്കുന്നതുകൊണ്ട് അത് സമ്പ്രസാദൻ ജീവനല്ല. പിന്നെ രണ്ടാമത് പറഞ്ഞ എന്താണ്? അപഹത പാത്മം, പാപരാഹിത്യവും മറ്റും പറഞ്ഞു, അതും ജീവനെ യോജിക്കത്തില്ല. ആ സൂത്രത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ 19-ാമത്തെ സൂത്രത്തിൽ തത്രായം അഭിപ്രായ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവേ കൂടസ്ഥ നിത്യ ഏകസ്മിൻ അസംഗെ പരമാത്മനി തദ്വിപരീതം ദൈവം രൂപം വ്യോമനൈവ തലമലാദി പരികൽപ്പിതം. നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം, ഇത് സാധാരണ ഭാഷകാരൻ പ്രയോഗിക്കുന്നതാണ്, ആവർത്തിച്ച് ആവർത്തിച്ച്. നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായിരിക്കുന്ന കൂടസ്ഥനിത്യമായിരിക്കുന്ന ഏകസ്മിൻ അസംഖ്യ പരമാത്മനി. പരമാത്മാ എന്ന് പറയുമ്പോൾ പരമാത്മാവിനെ വിശേഷിപ്പിക്കുകയാണ്. ഇവിടെ പരമാത്മാ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ മനസ്സിലാക്കണം, നിത്യശുദ്ധ ബുദ്ധ സ്വരൂപമായി മനസ്സിലാക്കണം. അതാണ് അപഹത പാത്മ എന്നെല്ലാം പറയുന്നത്. ഇതാണ് പരമാർത്ഥമായിരിക്കുന്നത്. ഇതിൽ തദ്വിപരീതം ജൈവം രൂപം ജീവഭാവം, എന്നുവെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ജീവഭാവത്തെ വ്യോമിനി ഇവ തലമലാദി പരികല്പിതം, എങ്ങനെയാണോ ആകാശത്തിൽ തലമലാദികളെ കൽപ്പിച്ചിരിക്കുന്നത്. ആകാശത്തെ കൂടെ എന്തുകൊണ്ട് പറഞ്ഞു? ആകാശം നിത്യശുദ്ധ ബുദ്ധമുക്തം എന്നെല്ലാം പറയുന്നതിനോട് വളരെ യോജിക്കുന്നതാണ് ആകാശം. ഇപ്പൊ രജ്ജു സർപ്പമെന്നും മറ്റും പറഞ്ഞു കഴിഞ്ഞാൽ രജ്ജു എന്താണ്? വളരെ തുച്ഛമായ പരിമിതമായ ഒരു വസ്തുവാണ്. അതിൽ സർപ്പത്തെ കൽപ്പിക്കുന്നു. ഈ പറയുന്ന നിത്യശുദ്ധ ബുദ്ധ മുക്തമൊന്നും അത് ആകാശത്തോട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതിന് ആകാശത്തിന് ചേരും. അത് അനാദി അനന്തമായി നിത്യമായിരിക്കുന്നതാണ്, കൽപ്പാന്തം വരെ. പിന്നെ അത് ശുദ്ധമാണ്. മറ്റ് ഒന്നും അതിനോട് ചേരത്തില്ല. ബുദ്ധമാണ്, ചിതാകാശം എന്നും മറ്റും പറയുന്നു. അപ്പൊ അതിന് സാമ്യമുണ്ട്. ചിത്ത് ആകാശം പോലെ സർവത്തെയും അത് ഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു. മുക്ത യാതൊരു മാലിന്യങ്ങളും അതിൽ സ്പർശിക്കുന്നില്ല. അപ്പോൾ നിത്യശുദ്ധ ബുദ്ധമുക്തത്തിന് ആയ ബ്രഹ്മത്തിൻ്റെ ഉപമ ആകാശത്തിനാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അവിടെ ചേരുന്നതല്ല തലം, ത്രിതലം, മലം, പൊടിയും മറ്റും അവിടെ ആകാശത്ത് കൽപ്പിക്കുന്നു. ഇതൊന്നും അവിടെ ചേരുന്നതല്ല. അതുപോലെ ജൈവബിംബരൂപം കൽപ്പിതം, ഈ ജീവഭാവത്തെ അവിടെ കൽപ്പിച്ചിരിക്കുന്നു. ആ കൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് മുമ്പ് പറഞ്ഞത് മായാവി ഇവ മായയാ. മായാവി എങ്ങനെയാണോ മായ കൊണ്ട് പലതും കൽപ്പിക്കുന്നതുപോലെ ഈ ജീവഭാവം അവിടെ കൽപ്പിതമായിരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അസംഗമായ ആകാശത്തിൽ മാലിന്യത്തെ കൽപ്പിക്കുന്നത് പോലെയുള്ള ഒരു കൽപ്പന ഇവിടെ വന്നിരിക്കുന്നു. അത് സ്വയം ആ ചിത്തിൽ തന്നെ സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ടങ്ങനെ വരാം, എന്തുകൊണ്ടങ്ങനെ കൽപ്പിച്ചു അസംഗവും വിശുദ്ധവുമായിരിക്കുന്നതിന്, അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ട് കൽപ്പന എന്ന് പറയുമ്പോൾ തന്നെ അത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാത്ത ഒന്ന് സംഭവിക്കുന്നതിന് ഹേതുവൊന്നും വേണ്ട. എന്നുവെച്ചാൽ ആത്യന്തികമായി ഇത് സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്തുകൊണ്ടങ്ങനെ നിത്യശുദ്ധമായി ജീവഭാവം കൽപ്പിതമായി, കൽപ്പിതം സത്യമെന്ന് കരുതിയാലേ ആ ചോദ്യത്തിനൊക്കെ അവകാശമുള്ളൂ. കൽപ്പിതമായത് സത്യമല്ല, പരമാർത്ഥമല്ലെങ്കിൽ പിന്നെ പരമാർത്ഥമല്ലാത്തത് എന്താ ദോഷം? ആർക്കെന്ത് ദോഷം? കൽപ്പിതം ആ കൽപ്പനയ്ക്കെല്ലാം ആധാരമായിരിക്കുന്ന നിത്യശുദ്ധ സ്വഭാവമായിരിക്കുന്ന ബ്രഹ്മത്തിന് അതുകൊണ്ട് ദോഷമൊന്നുമില്ല. പിന്നെ കൽപ്പിച്ചത് എന്തോ ഒരു ദോഷമാണ്, ആർക്കോ അതുകൊണ്ട് ദോഷം സംഭവിക്കും എന്നുള്ള തരത്തിൽ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. വിപരീതമായി ഒന്ന് വരാമോ ചോദിക്കും. നിത്യശുദ്ധമായിരിക്കുന്നതിൽ അതിന് വിപരീതമായി ഒന്ന് വരാമോ? എങ്ങനെയാണോ നിത്യശുദ്ധം പരമാർത്ഥമായിരിക്കുന്ന, അതുപോലെ അതിന് വിപരീതമായൊരു പരമാർത്ഥം വന്നാലേ ആ ചോദ്യത്തിനും പ്രസക്തിയുള്ളൂ. അതിന് വിപരീതമായി ഒന്ന് സത്യമായി വന്നു കഴിഞ്ഞാൽ ചോദിക്കാം എന്തുകൊണ്ട് അങ്ങനെ വന്നു. അതിന് വിപരീതമായൊന്ന് സത്യമായി വന്നിരിക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ ഒരു ജൈവം രൂപം എന്ന് പറയുന്നത് കൽപ്പിക്കുന്നു എന്ന് പറയുമ്പം ആ കൽപ്പന കൊണ്ട് ഒരു ദ്വൈതം സംഭവിക്കുകയോ മറ്റൊരു പരമാർത്ഥം സംഭവിക്കുകയോ ആ കൽപ്പന കൊണ്ട് ആ പരിശുദ്ധമായിരിക്കുന്ന രൂപത്തിന് എന്തെങ്കിലും ദോഷം സംഭവിക്കുകയോ ചെയ്താലേ അവിടെ അത് എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നെല്ലാം അവിടെ ചോദ്യം നിൽക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ആകാശത്തിൽ മാലിന്യം എന്തുകൊണ്ട് സംഭവിച്ചു, രജ്ജുൽ സർപ്പം എങ്ങനെ സംഭവിക്കുന്നു, ചോദ്യം ചോദിക്കുന്നിടത്ത് എന്തോ ഒന്ന് അവിടെ സംഭവിച്ചു എന്നുള്ള, വാസ്തവത്തിൽ സംഭവിച്ചു എന്നൊക്കെയുള്ള ധാരണയിലാ ചോദ്യം വരുന്നു. അങ്ങനെ ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനമില്ല ഇവിടെ. എന്തുകൊണ്ട്? അത് പരികല്പിതം എന്ന് പറഞ്ഞിരിക്കുന്നു. കേവലം കൽപ്പന മാത്രമാണ്. അതുകൊണ്ട് സാധാരണ ചോദിക്കുന്ന പഴയ ചോദ്യം, നിർഗുണത്തിൽ എങ്ങനെ സഗുണം, ചോദ്യം എങ്ങനെയാണോ ഈ സഗുണം എന്ന് പറയുന്നത് കേവലം കൽപ്പനമായിരിക്കുന്നത്, ആ ചോദ്യം വെറും കൽപ്പന മാത്രമാണ്. എന്നുവെച്ചാൽ ചോദ്യത്തിൽ തന്നെ ഒരു കഴമ്പില്ല. ആരെ സംബന്ധിച്ച് ആരാണോ ഈ കൽപ്പന, അതിൻ്റെ സ്വരൂപത്തിൽ മനസ്സിലാകും. ഈ കൽപ്പന എന്ന് പറയുന്നത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാത്ത ഒന്നിനെ സംബന്ധിച്ച് എന്തിനു ആശങ്കപ്പെടണം? മരു ചില ജലം കൊണ്ട് മരുഭൂമി നനയുമോ എന്ന് ആശങ്കപ്പെട്ടിട്ട് എന്താ കാര്യം? തദാത്മേകത്വ പ്രതിപാദന പരേഹി വഖിഹി നായ ഉപേതൈഹി ദ്വൈതവാദ പ്രതിഷേധിച്ച അഭിനേഷ്യാമീതി പരമാത്മനോ ജീവാദന്യത്വം ദൃഢയതി. ഇവിടെ സത്യത്തിൽ എപ്പോഴും പറയുന്ന എന്താണ്? ഏകമാണ്, അദ്വൈതമാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭേദത്തെ സ്വീകരിക്കുന്നില്ല. പരമാത്മാവിൽ എന്താണോ പ്രതീതമാകുന്നതെല്ലാം കൽപ്പിതമാണ്, സത്യമല്ല, അനുഭവപ്പെടുന്നുണ്ട്, സത്യമല്ല, ഏകമേ ഉള്ളൂ. അതാണെങ്കിലും ഇവിടെ പറയുന്ന എന്താണ്? പരമാത്മനഃ ജീവാദ് അന്യത്വം ദൃഢയതി. ജീവസ്യുന്ന പരസ്മാത് അന്യത്വം പ്രതിപാദയിഷതി. അതേസമയം ജീവന് ആ പരമാത്മാവിൽ നിന്നുള്ള അന്യത്വത്തെ പറയുന്നുമില്ല. കൽപ്പനയാണെന്ന് സ്വീകരിക്കുമ്പോൾ തന്നെ പരമാത്മാവിന് ജീവത്തിൽ നിന്ന് ജീവനിൽ നിന്ന് അന്യത്വം പറയുന്നു, ദൃഢയതി എന്നാണ് ഉറപ്പിച്ച് പറയുന്നത്. അശ്വം ജീവന് പരമാത്മാവിൽ നിന്ന് അന്യത്വം പറയുന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതെങ്ങനെ പറയുന്നു? തഥാ ആത്മീകത്വ പ്രതിപാദന പരേഹി വാക്യേഹി. ശ്രുതി ആത്മീകത്വത്തെ പറയുന്ന വാക്യങ്ങൾ തത്വമസി, അഹം ബ്രഹ്മാസ്മി, സർവം ഖല്ലിതം ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ തുടങ്ങിയ നിരവധി വാക്യങ്ങളുണ്ട്. ന്യായ ഉപൈതേഹി, ഇവിടുത്തെ അങ്ങനെ ഒരു വാക്യം പറഞ്ഞ് നമ്മളെ അങ്ങ് ബോധിപ്പിക്കുകയല്ല, അത് മനനയുക്തമാണ്. അത്തരം വാക്യങ്ങൾ കേൾക്കുമ്പോൾ ഒരാൾക്കത് ബോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് ചിന്തിക്കാം, വാക്യ താല്പര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. അതെല്ലാം യുക്തിയെ, മനനത്തെ സഹായിക്കുന്നതാണ്. അതാണ് ന്യായ ഉപൈതേഹി, ന്യായയുക്തമായ വാക്യങ്ങളാണ്. ഒരാളുടെ മനസ്സിൽ അങ്ങനെ ഉപദേശം കേൾക്കുന്ന മാത്രയിൽ അത് ബോധിക്കാനുള്ള പാകതയില്ലെങ്കിൽ അവിടെ യുക്തി സഹായത്തിനുണ്ട്. അങ്ങനെയാണെങ്കിലും യുക്തിയുടെ ആവശ്യമുണ്ട്. കേൾക്കുമ്പോൾ ഒരാൾക്ക് ബോധിച്ച പിന്നെ അതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും ബോധിക്കണമെന്നില്ല എന്ന് പറയുന്നത് ന്യായ ഉപൈതേഹി. അതാണ് ശ്രുതി യുക്തിസഹിതമായ ശ്രുതിവാക്യങ്ങൾ എന്ന് പറയുന്നു. ശ്രുതി എപ്പോഴും യുക്തിയെ സഹായിക്കുന്നു. യുക്തി എന്തിനെ ആശ്രയിച്ചിട്ടാണ്? യുക്തി എപ്പോഴും അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ്. അനുഭവത്തെ ആശ്രയിക്കാൻ യുക്തിക്ക് നിൽക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അവിടെ അനുഭവം അർത്ഥാത് അനുഭവം വരും. ഇപ്പൊ ശ്രവിക്കുന്നു, ബോധ്യപ്പെടുന്നു, അതിന് സ്വാനുഭവം അവിടെ പ്രമാണമാണ്. ആ അനുഭവം മനനത്തെ സഹായിക്കുന്നു. അതെങ്ങനെ? ദ്വൈതവാദ പ്രതിഷേധി, അത് എല്ലാ ദ്വൈത കാഴ്ചപ്പാടുകളെയും നിഷേധിക്കുന്നു. ദ്വൈതം എന്ന് പറയുന്നത് ജീവപരഭേദം. ആ കാഴ്ചപ്പാടിനെല്ലാം നിഷേധിക്കുന്നു. ആണ് തദാത്മീകത്വ ആത്മീകത്വ പ്രതിപാദന പരേഹി വാക്കീഹി നയോപേതേഹി ദ്വൈതവാദ പ്രതിഷേധി സ അഭിനേഷ്യാമി. ഈ കൽപ്പിതമായ ജീവഭാവത്തെ ഇല്ലാതാക്കാം. ഇതാണ് ശ്രുതി ശ്രമിക്കുന്നത്. ശ്രോതാവിൽ വരുന്ന ഈ കൽപ്പിതമായ ഭാവത്തെ ഇല്ലാതാക്കാം എന്ന് കരുതുന്ന ഈ ശ്രുതി പരമാത്മനോ ജീവാദന്യത്വം ദൃഢയതി. ഭേദത്തെ നിരാകരിക്കുന്ന ഈ ശ്രുതി തന്നെ പരമാത്മാവിൽ നിന്ന് ജീവനുള്ള ഭേദത്തെ ഉറപ്പിക്കുന്ന ഒന്നാണ്. അതങ്ങനെ ഭേദത്തെ നിരാകരിക്കുന്ന ശ്രുതി പരമാത്മാവിൽ നിന്നും ജീവനുള്ള അന്യത്തെ ഭേദത്തെ ദൃഢമാക്കുന്ന ഒന്നാണ്. ഇത് പരസ്പര വിരുദ്ധം പോലെ തോന്നുന്നു. ആദ്യം പറയുന്നു ശ്രുതി ഭേദത്തെ നിഷേധിക്കുന്നു, പിന്നീട് പറയുന്നു ശ്രുതി ഭേദത്തെ ദൃഢപ്പെടുത്തുന്നു. അതെന്താ അങ്ങനെ പറയുന്നത്? നേരത്തെ പറഞ്ഞു ദൈവം രൂപം പരികൽപ്പിതം. ജീവഭാവം എന്ന് പറയുന്നത് കൽപ്പിതമാണ്. എവിടെ കൽപ്പിതമെന്ന് പറയുന്നു അവിടെ മനസ്സിലാക്കേണ്ട എന്താണ്? കൽപ്പിതം എന്ന് വെച്ചാൽ അനുഭവമാണ്. എല്ലാ കൽപ്പനകളും അനുഭവമാണ്. ആരിലാണോ അത് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ആരിലാണോ കൽപ്പന ആ വ്യക്തിയുടെ അനുഭവമാണ്, എന്നാലേ കൽപ്പന എന്ന് പറയാൻ പറ്റും. കൽപ്പന എപ്പോഴും അനുഭവമാണ്. അനുഭവം സത്യമാകാം അസത്യമാകാം. അസത്യമാണെങ്കിൽ അതിനെ കൽപ്പന എന്ന് പറയും. സത്യമാണെങ്കിൽ കൽപ്പന എന്ത്? അപ്പൊ പരമാത്മാവിൽ ഉള്ള അനുഭവം തന്നെയാണ് ഈ ജീവകൽപ്പന. അപ്പൊ ശ്രുതി പറയുന്നു ഒരു ഭേദവുമില്ല ഇവിടെ, ഇത് പരമാത്മാവ് തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷെ താൻ അനുഭവിച്ചിരിക്കുന്നത് എന്താണ്? തന്റെ കൽപ്പന എന്ന് പറയുന്നത് എന്താണ്? കൽപ്പിതമായ ജീവഭാവമാണ് താൻ അനുഭവിക്കുന്നത്. കൽപ്പിതമായ ജീവഭാവം എന്ന് പറയുമ്പോൾ സുഖവും ദുഃഖവും ജനനവും മരണവും ദേഹാഭിമാനത്തിൽ തുടങ്ങിയുള്ള ഈ അനുഭവങ്ങളെല്ലാം ചേർന്ന ജീവഭാവമാണ്. ശ്രുതി അഭേദത്തെ ബോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുവൻ തൻ്റെ ഈ ജീവഭാവത്തെ, താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവഭാവത്തെ, ഇതാണ് പരമാത്മാവെന്ന് ധരിക്കാൻ പാടില്ല. ജീവഭാവമാണ്. ജീവഭാവം എന്ന് പറയുമ്പോൾ താൻ സ്വയം സുഖവും ദുഃഖം അനുഭവിക്കുന്നു, സംസാരത്തെ അനുഭവിക്കുന്നു. അപ്പൊ നീ ബ്രഹ്മം തന്നെ എന്ന് പറയുമ്പോൾ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാവം, ഇതാണ് ബ്രഹ്മം എന്ന് ധരിക്കരുത്. അതെന്ന് പറയുന്നത് ജീവാ അന്യത്വം. പരമാത്മാവിനെന്ത് ചെയ്യുന്നു? ജീവത്തിൽ നിന്നുള്ള അന്യത്വത്തെ ഇവിടെ ദൃഢപ്പെടുത്തുന്നു. അപ്പോൾ നീ പരമാത്മാവാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ ഏതൊരു ഭാവമാണോ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ നിഷേധിച്ചിട്ടാണ് ബോധിപ്പിക്കുന്നത്. പരമാർത്ഥം ഇന്നതാണ്. അതിനോട് പറയുന്നത് ജീവാതന്യത്വം ദൃഢയ്യത, എന്നെ ദൃഢപ്പെടുത്തുകയാണ് മനസ്സ്. ഈ ഭാവമല്ല, അല്ലെങ്കിൽ നീ പരമാത്മാവാണെന്ന് ബോധിപ്പിക്കുമ്പോൾ ഒരു ധരികായി ദേഹാഭിമാനത്തോടുകൂടിയിരിക്കുന്ന ഞാൻ, സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്ന ഞാനാണ് പരമാത്മാവ്, അത് വലിയ അബദ്ധമോ? ഇതല്ല എന്റെ പരമാത്മസ്വരൂപം, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ല. അങ്ങനെ ധരിക്കാൻ പാടില്ല. അപ്പോൾ പരമാത്മസ്വരൂപം എന്ന് തന്നെ ധരിക്കണമെങ്കിൽ എങ്ങനെ ധരിക്കണം? നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായി തന്നെ ധരിച്ചാലേ അത് വാസ്തവമാവും. അങ്ങനെ ധരിക്കാതിരിക്കുന്നിടത്തോളം കാലം, താൻ സ്വയം സുഖിയും ദുഃഖിയുമായി തന്നെ ധരിക്കുന്നിടത്തോളം കാലം തൻ്റെ വാസ്തവ സ്വരൂപം ഇതല്ല, അത് നിന്ന് അന്യമാണെന്ന് തന്നെ ധരിക്കണം. അല്ലെങ്കിൽ ഈ സാറിന് പറയുന്ന ജീവബ്രഹ്മ ഏകത്വം എന്നൊക്കെ പറയുന്നത് വലിയ അബദ്ധമായി പോകും. എന്തുകൊണ്ട്? ഇത് രണ്ടും അനുഭവമാണ്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ച് അനുഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവനയിൽ കാണുന്ന അനുഭവം ഇതുമായിട്ടൊരു ബന്ധവുമില്ല. നമ്മളെന്താണോ ഈ ജീവഭാവം ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതും നമ്മുടെ അനുഭവം തന്നെയാണ്. ഇത് അനുഭവം തന്നെയാണ്. ഇനി ശ്രുതി ബോധിപ്പിക്കുന്ന നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം, അതും അനുഭവം തന്നെ. അനുഭവം എന്നുള്ള നിലയ്ക്ക് ഇതിന് യാതൊരു വ്യത്യാസമില്ല. വ്യത്യാസം വരുന്നത് എന്താണ്? ഒരനുഭവം പരമാർത്ഥം, മറ്റൊന്ന് പരമാർത്ഥമല്ല. പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള അനുഭവം പരമാർത്ഥം, പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള അനുഭവത്തിന് ഒരിക്കലും പരമാർത്ഥമാകാതിരിക്കില്ല. പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള അനുഭവം പരമാർത്ഥ പ്രകാശമാണ്, പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരമാർത്ഥത്തെ സംബന്ധിച്ച് അല്ലാതെയുള്ള അനുഭവം, അതും അനുഭവം തന്നെ. ഈ അനുഭവം ഇങ്ങനെ നിൽക്കുമ്പോൾ, ദേഹാഭിമാനത്തോടുകൂടിയിരിക്കുന്ന ഈ അനുഭവം നിൽക്കുമ്പോൾ, ഈ അനുഭവത്തെ ഒരുവൻ അംഗീകരിച്ചിരിക്കുമ്പോൾ, നീ പരമാത്മാവാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ, ഒരാളെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരമാത്മഭാവമാണെന്ന് ധരിച്ചു പോകും. അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ അദ്വൈതം തലതിരിഞ്ഞു. അങ്ങനെ ധരിക്കുന്നതിനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് എന്താ പറയുന്നത്? എൻ്റെ ആ പരമാത്മഭാവം ഈ ജീവഭാവത്തിൽ നിന്ന് അന്യമാണ്. അതാണ് പരമാത്മഹ ജീവാദന്യത്വം ദൃഢയതി. ജീവഭാവത്തിൽ നിന്ന്, കല്പിതമായ ജീവഭാവത്തിൽ നിന്ന് അന്യമാണ് എന്നുള്ള കാര്യം ദൃഢപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? ഈ കല്പിതമായ ജീവഭാവം സർവരുടെയും അനുഭവമായിരിക്കും. ഒരുപക്ഷെ അതിനെക്കുറിച്ച് ഒരാൾ ചിന്തിക്കത്തില്ല. എന്താണ് എന്നുള്ള ചോദ്യം രണ്ടാമതെ വരത്തുള്ളൂ. ഏത് കാര്യവും അങ്ങനെ തന്നെ, നമ്മളെ അനുഭവിക്കുമ്പോൾ ഒരു വസ്തുവിനെ അനുഭവം തന്നെ നമ്മളെ സഹജമായിരിക്കും. ഞാൻ പുസ്തകത്തെ കാണുന്നു എന്ന് വെച്ചാൽ പുസ്തകത്തെ ഞാൻ അനുഭവിക്കുന്നു. രണ്ടാമത് എന്നുള്ളൊരു ചോദ്യം വരും, എന്താണ് ഈ സാധനം? എല്ലാ ചോദ്യങ്ങളും വരുന്ന അനുഭവത്തെ തുടർന്നാണ്. ഇതെന്താണ്? ഇതാരുടേതാണ്? ഇതെന്ന് മുതലാണ് നിരവധി ചോദ്യങ്ങൾ വരാം. എല്ലാം അനുഭവത്തെ തുടർന്നു. ഇവിടെ അങ്ങനെ തന്നെ തന്നിൽ വരുന്നു അനുഭവം. ഞാൻ ജീവഭാവം, ദേഹാത്മബുദ്ധി, ഇതിനെ തുടർന്നാണ് പിന്നീട് ചോദ്യം വരുന്നത്, എന്താണത്? ഈ അനുഭവം എങ്ങനെ ഉണ്ടായി? ഇതിനെങ്ങനെ ഈ അനുഭവം നിലനിൽക്കുന്നു? ഈ അനുഭവത്തിന് എന്തെങ്കിലും പരമാർത്ഥ സ്ഥിതിയുണ്ടോ? അതോ ഈ അനുഭവമാണോ സത്യം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ശ്രുതി യോജിപ്പിക്കുന്നു, എന്താണ് പരമാത്മഭാവത്തെ ബോധിപ്പിക്കുന്നത്. ആ പരമാത്മഭാവത്തെ ബോധിക്കുമ്പോൾ എൻ്റെ ഈ അനുഭവമാണ് പരമാത്മഭാവം എന്ന് ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ജീവാദന്യത്വം നിഷേധി, ഈ ജീവഭാവത്തിൽ നിന്ന് അന്യഭാവത്തെ ബോധിപ്പിക്കുന്നു. ഈ ജീവഭാവത്തിൽ നിന്ന് അത് നമ്മളങ്ങനെ ധരിച്ചേ പറ്റും. ഇപ്പൊ ഞാൻ ഈ ശരീരാഭിമാനത്തോടുകൂടി ഞാൻ പറയുന്നു, ഞാൻ ഇന്നാരാണ്, എനിക്ക് ഇത്രയും പ്രായമുള്ള ആളാണ്, ഞാൻ പുരുഷനാണ്, പലതരത്തിൽ ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നു. അതുപോലെ വേറൊരാളും പറയുന്നു, ഞാൻ സ്ത്രീയാണ്, ഞാൻ ഇന്ന രീതിയിലാണ്. അപ്പോൾ ഈ അന്യത്വത്തെ അംഗീകരിച്ചേ മതിയോ? കാരണം എന്തുകൊണ്ട്? ഇത് ഓരോ ജീവന്റെ ഈ അനുഭവമാണ്. അന്യഭാവങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും ദേഹാഭിമാനത്തോടുകൂടി ഈ അന്യഭാവങ്ങൾ അനുഭവിക്കുമ്പോൾ എന്നെ ഞാൻ അനുഭവിക്കുന്ന ഈ അന്യത്വവും നീ അനുഭവിക്കുന്ന അന്യത്വവും ഒന്നെന്ന് പറയാൻ പറ്റില്ല. രണ്ടും രണ്ടു തന്നെയാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിന് വിരോധം വരും. എന്തുകൊണ്ട്? ഞാൻ സുഖിയായിരിക്കുമ്പോൾ അന്യം ദുഃഖിയായിരിക്കുന്നു. ഞാൻ ബോധത്തോടുകൂടിയിരിക്കുമ്പോൾ അന്യം ബോധശൂന്യനായിരിക്കുന്നു. ഞാൻ ജാഗ്രതയിലിരിക്കുമ്പോൾ അന്യം സുഷുപ്തിയിലിരിക്കുന്നു. അപ്പം ഈ ജീവഭാവങ്ങൾ ഒരിക്കലും ഒന്നാകത്തില്ല. അപ്പം ഞാനും നീ ഒന്നെന്ന് പറയുന്നത് സാധ്യമേ. അദ്വൈതത്തിൽ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും ഈ ജീവഭാവത്തെ എൻ്റെ പരസ്പര ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് എന്നെ ബോധിപ്പിക്കുന്നത്. പരമാർത്ഥത്തിൽ ഒന്നു എന്നല്ലാതെ ഈ ജീവഭാവത്തിൽ ഒന്നെന്ന് പറയാൻ കഴിയില്ല. ഈ ജീവഭാവം അസത്യമാണ്, പക്ഷെ ജീവഭാവത്തിൽ ഒന്നല്ല. അതുകൊണ്ടാണ് ചടുത്തൊക്കെ പറയുന്നത്. എന്താണ് അദ്വൈതം എന്ന് പറയുന്നത്? ഒരുവൻ ജാഗ്രതത്തിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധത്തോടുകൂടിയിരിക്കുമ്പം, ഈ ശരീരത്തെക്കുറിച്ചുള്ള ബോധത്തോടുകൂടിയിരിക്കുമ്പം അദ്വൈതം എന്ന് പറയുന്നത് കേവലം ഭാവത്തിൽ മാത്രമാണ്. അദ്വൈതത്തെക്കുറിച്ച് അയാൾക്ക് ബോധമുണ്ടാകാം, അതിനപ്പുറം അദ്വൈതത്തെ സംബന്ധിച്ച് ഒരു വ്യവഹാരം അത് സാധ്യമല്ല. എന്തുകൊണ്ട്? വ്യവഹാരം എന്ന് പറയുന്നത് ദ്വൈതാത്മകമാണ്. ആ വ്യവഹാരം എന്ന് പറയുന്നത് ദ്വൈതത്തെ ആശ്രയിച്ച് നടക്കത്തുള്ളൂ. അദ്വൈതത്തെ ആശ്രയിച്ച് വ്യവഹാരം സാധ്യമല്ല. അപ്പോൾ സമത്വം എന്നെല്ലാം പറയുമ്പോൾ അദ്വൈതത്തെ സംബന്ധിച്ച് എന്താണോ അത് വ്യവഹാരത്തെ ആശ്രയിച്ചുള്ള ഒരു കാര്യമില്ല. അത് അദ്വൈതത്തെ സംബന്ധിച്ച് അത് കേവലം തത്വബോധമാണ്, പരമാർത്ഥ ബോധമാണ്. അതുകൊണ്ടാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരുന്നത് സമദർശിത്വം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, സമദർശിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മബോധം. ഇതിനപ്പുറം അതിനർത്ഥമില്ല. മറിച്ച് നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ്? അദ്വൈതം അത് പരമാർത്ഥമാണ്, എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒന്നായിരിക്കുന്നുണ്ട്, നിന്റെ ദുഃഖം എന്റെ ദുഃഖമാണ്, എന്റെ ദുഃഖം നിന്റെ ദുഃഖമാണ്, അതൊന്നും സാധ്യമേ അല്ല. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്, കേവലം ഭാവനയും കൽപ്പനയാണ്. ഒരിക്കലും നിന്റെ ദുഃഖം എന്റെ ദുഃഖമാകത്തില്ല. നിന്റെ ദുഃഖത്തിൽ എനിക്ക് വേണമെങ്കിൽ അനുശോചിക്കാം, നിന്റെ ദുഃഖത്തിൽ സഹതപിക്കാം, നിന്റെ ദുഃഖത്തിൽ എനിക്ക് നിന്നോട് അനുകമ്പ ഉണ്ടാകാം, തിരിച്ച് സംഭവിക്കാം. എന്തുകൊണ്ട്? ഈ അന്യത്വം എന്ന് പറയുന്നത് ഇതിങ്ങനെ നിന്നാകും. എല്ലാം ഒരു പരമാത്മാവല്ലേ? അപ്പോൾ അതിൽ എൻ്റെ ദുഃഖം നിന്റെ ദുഃഖമാകത്തില്ല. ഇല്ല. എന്തുകൊണ്ട്? അത് അദ്വൈതത്തിലെ മുഖ്യമായൊരു കാര്യമാണ്. ജീവാ അന്യത്വം പരമാത്മനഹ, ഈ ഇവിടെ എന്താണ്? ഈ ജീവഭാവങ്ങളിൽ നിന്നെല്ലാം ഞാൻ നീ എന്നുള്ള പറയുന്ന ഈ ജീവഭാവങ്ങളിൽ നിന്നും അന്യമാണ് പരമാത്മഭാവം. അതിനെവിടെ ഉറപ്പിച്ചു പറയുന്നു. ആ പരമാത്മഭാവം എന്ന് പറയുന്നത് കേവലം ശ്രോതാവിന്റെ ഒരു ബോധം മാത്രമാണ്. വ്യവഹാരം എന്തിനെ ആശ്രയിച്ച് നടക്കും? വ്യവഹാരം സർവത്ര നടക്കുന്നത് ഈ ജീവഭാവത്തെ ആശ്രയിച്ചിട്ടാണ്. അണദ്വൈതികൾ പറയുന്നത് വ്യവഹാരം ഭട്ടനയം എന്നും മറ്റും പറയുന്നതാണ്. അപ്പോ സമത്വ ബുദ്ധി എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് വ്യാവഹാരികമായൊരു ബോധമാണ്. അതിനപ്പുറം അദ്വൈതവുമായിട്ട് അതിന് ബന്ധമേ ഇല്ല. സമത്വത്തിന്റെ തലത്തിലേക്ക് വരുമ്പം ഭാഷകാരം പറയുന്നത് എന്താണോ, ആ സമത്വത്തെക്കുറിച്ച് നിങ്ങൾ ജീവബോധത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നതെങ്കിൽ, ഇനി എന്റെ മറുവശം പറയും, ജീവബോധത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നതെങ്കിൽ ആ സമത്വം എന്ന് പറയുന്നത് ജീവഭാവത്തിനപ്പുറമാണ്, ജീവാത് അന്യമാണ്. ഇനി പരമാത്മബോധത്തിൽ നിന്നുകൊണ്ടാണെങ്കിലോ, അവിടെ പിന്നെ ജീവബോധമുണ്ട്. ഞാൻ നീ എന്ന് രണ്ടുപേരില്ല. സുഖിക്കുന്ന ഞാനും ദുഃഖിക്കുന്ന നീയും അങ്ങനെ രണ്ടില്ല. അത് പറയാൻ പറ്റത്തില്ല. എപ്പോഴാണ് ഒരുവനൻ ജീവഭാവം വരുന്നത്? ആ ജീവഭാവം വരുമ്പോൾ അവിടെ പിന്നെ പരമാത്മബോധത്തെ ആശ്രയിച്ചൊന്നുമില്ല. പിന്നെ നീതി, ദയ, കാരുണ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് അത് ഈ വ്യവഹാരത്തിൽ തന്നെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാം ഒന്നായിരിക്കുന്നു, അതുകൊണ്ട് അതൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഇത് എല്ലാം ഒന്നാണെന്ന് കരുതാത്തവരും കൂടുതലും അങ്ങനെയാണ് കാണുന്നത്. ഇതെല്ലാം അദ്വൈതമാണ് എന്ന് കരുതാത്തവരുടെ മനസ്സിലും ഇതെല്ലാം ഉണ്ട്. നീതിബോധമുണ്ട്, കാരുണ്യമുണ്ട്, സ്നേഹമുണ്ട്. അതിനുവേണ്ടി അദ്വൈതബോധമൊന്നും വേണ്ട. അല്ലാത്തവരും നമ്മൾ കാണുന്നില്ല. അദ്വൈതത്തെ അംഗീകരിക്കാത്തവരുടെ മനസ്സിലുമുണ്ട് നീതിയും സ്നേഹവും കാരുണ്യവും എല്ലാം ഉണ്ട്. അദ്വൈതം കൊണ്ട് അതൊക്കെ സംഭവിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അദ്വൈതത്തെ ഗ്രഹിച്ചിരിക്കുന്നവരെ ലോകത്ത് വളരെ വിരളമാണ്. ജീവബോധത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യൻ ജീവന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പം അതിന് അദ്വൈതബോധത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ട്? ഭാഷകാരൻ തന്നെ പറയുന്നു, ആ പരമാത്മതത്വം എന്ന് പറയുന്നത് ജീവനിൽ നിന്ന് ഈ ജീവഭാവത്തിൽ നിന്ന് അന്യമാണ്. അതുകൊണ്ടാണ് ലോകത്ത്, വാസ്തവത്തിൽ ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, നീതിയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ചെയ്യുന്നവർ ദ്വൈതികളാണ്. അദ്വൈതം പറയുന്നവർ കൂടുതലും പൊതുവെ അദ്വൈതം പറയുന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ സ്വാർത്ഥന്മാരായിട്ടാണ് കാണുന്നത്. പലപ്പോഴും അദ്വൈതികൾ, അദ്വൈതികളുടെ ആചാര്യന്മാർ നീതിബോധം ഇല്ലാത്തവരായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട്? അവർക്ക് വ്യാവഹാരികമായ ബോധം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സാമൂഹ്യ നീതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ കാഴ്ചപ്പാട് ശരിയല്ലെങ്കിൽ അവർ ചിലപ്പോൾ മനുഷ്യരോട് ക്രൂരതയുള്ളവരായിട്ടും കാണുന്നുണ്ട്, നീതിബോധമില്ലാത്തവരായിട്ട്. അപ്പം അത് വേറെയാണ് അതിൻ്റെ കാഴ്ചപ്പാട്. വ്യാവഹാരികമായ നീതിബോധം, വ്യാവഹാരികമായ സത്യം, വ്യാവഹാരിക ദയ, സ്നേഹം, കാരുണ്യം, ഇതെല്ലാം മനുഷ്യൻ്റെ വ്യവഹാര ബുദ്ധിക്കനുസരിച്ചാണ്. അതുകൊണ്ടാണ് അദ്വൈതി അങ്ങനെയുടെ നിയമം തന്നെ ഉണ്ടാക്കിയത്, വ്യവഹാരേ ഭട്ടനയം എന്നൊരു നീതിബോധം ഉണ്ടാക്കിയത്. അദ്വൈതം കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രയോജനവും ഇല്ല. അത് മനുഷ്യന്റെ നീതിബോധം വേറെയാണ്. അത് അവർക്ക് വ്യവഹാരത്തിൽ നിന്നും ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നും നീതിശാസ്ത്രങ്ങളിൽ നിന്നും ലോകബുദ്ധിയിൽ നിന്നൊക്കെ ഉണ്ടാവേണ്ട കാര്യമാണ്. അതിന് ഇതുമായിട്ട് ബന്ധമേ ഇല്ല. അതുകൊണ്ട് പലരും ചോദിക്കും എല്ലാം ഒന്നാണ് സത്യമാണ് എന്ന് പറയുന്നവർ, ഇങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെ, അവരിങ്ങനെയൊന്നും പറയാൻ വഴിയില്ല. രണ്ട് കാര്യങ്ങളാണ്. ഇനി അങ്ങനെ ഒരു അദ്വൈത ബോധമുള്ള ഒരാളിന് നീതിബോധം വരാം, വന്നുകൂടാന്നില്ല. പക്ഷേ അതായത് അദ്വൈത ബോധത്തെ അനുസരിച്ചല്ല, വ്യാപാരികമായ നീതിബോധത്തെ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഒരാൾക്ക് അങ്ങനെ ഒരു ബോധം അയാളുടെ വ്യാവഹാരികമായ തലത്തിൽ ഉണ്ടെങ്കിൽ അയാൾ മറ്റുള്ളവർ കാരുണ്യവും സ്നേഹവും എല്ലാം ഉള്ളവരായിരിക്കും. അത് അദ്വൈത ബോധം കൊണ്ടാണെന്ന് പറയുന്നത് അസംബന്ധമാണ്. അത് കൂടുതൽ വിശദമാക്കി തരാം. അപ്പോൾ ശൂദ്രാധികരണം നമ്മൾ ചർച്ച ചെയ്യും, വ്യക്തമാക്കി തരാം. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം പലരും മനസ്സിലാക്കാതെയാണ് പറയുന്നത്? അദ്വൈതിയായാൽ അങ്ങനെയൊന്നും ആകാൻ പാടില്ല, അങ്ങനെയല്ല. സമത്വം ഇതെല്ലാം പറയുന്നത് വ്യവഹാര ബോധത്തിലാണ്. വ്യവഹാരത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് അദ്വൈതിയാവേണ്ട കാര്യവുമില്ല. ഈ ലോകത്തിന് കൂടുതൽ മനുഷ്യർക്ക് നന്മ ചെയ്തിട്ടുള്ളതും ദ്വൈതികളാണ്, അദ്വൈതികളല്ല. ദ്വൈത വിചാരമുള്ളവരാണ് നമ്മളതാ കാണുന്നു. എന്തുകൊണ്ട്? ഇതൊരു പരമാർത്ഥമാണ്. ജീവാദ് അന്യത്വം പരമാത്മന, ആ പരമാത്മഭാവം ഈ ജീവബോധത്തിൽ അന്യമാണ്. അതുകൊണ്ട് ആണ് അതിനെ പറയുന്നത് അവ്യവഹാരിയമാണ്, അഗ്രാഹ്യമാണ്. അപ്പോൾ അവിടെ എന്താണ്, അതൊരു തരത്തിലും ലോക വ്യവഹാരത്തിന് സഹായിക്കുന്നുണ്ട്. അത് കേവലമായ തത്വഗ്രഹണം. ആ തത്വഗ്രഹണത്തിൽ നിന്നുകൊണ്ട് അവൻ ലോകത്തിൽ വന്നിട്ട് അവന് സമത്വം വരണമെങ്കിൽ അവന് വ്യവഹാരത്തിൽ ആ ബോധം വരണം. അന്യന്റെ സുഖവും ദുഃഖമൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ബോധമുണ്ടെങ്കിൽ അവൻ അന്യന്റെ സുഖത്തിനും ദുഃഖത്തിനുമൊക്കെ വേണ്ടി പ്രവർത്തിക്കും. അത് വ്യവഹാരത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഇവിടെ പറയുന്ന തത്വബോധത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് അദ്വൈതി ഇതും പറയുന്നത്, പരമാത്മന ജീവാദന്യത്വം ദൃഢയതി. അപ്പോൾ അവിടെ ജീവൻ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ്? മുമ്പ് പറഞ്ഞ തൊട്ടുമുമ്പ് പറഞ്ഞ എന്താണ്? പരമാത്മന് തദ്വിപരീതം ജൈവം രൂപം തലമനാദി പരികല്പിതമായി. അപ്പോൾ പരികല്പിതമായ ഈ ജീവഭാവത്തിൽ നിന്ന് അന്യമാണ് പരമാത്മഭാവം. പിന്നെ പരമാത്മഭാവത്തെ ആശ്രയിച്ചിട്ട് വ്യവഹാര സാധ്യവുമല്ല. അവ്യവഹാരികമായിരിക്കുന്ന ഒരു ഭാവത്തെ ആശ്രയിച്ചിട്ട് എന്താ വ്യവഹരിക്കുന്നത്? പിന്നെ ആ അവ്യവഹാരികമായിരിക്കുന്ന ആ തത്വത്തെക്കുറിച്ചുള്ള ബോധം അത് വ്യവഹാരത്തിനുണ്ട്, സഹായിക്കത്തുമില്ല. എന്തുകൊണ്ട്? അത് വ്യവഹാരത്തെ നിഷേധിക്കുന്നതാണ്. ഭാഷകാരൻ എപ്പോഴും പറയും അത് കർമ്മത്തോട് യോജിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പർവ്വതത്തെ പോലെ, അതാണ് ഭാഷകാരൻ എപ്പോഴും പറയും, അകമ്പ്യമാണ് അത്. സത് അസത് ഒരു തരത്തിലുള്ള വ്യവഹാരത്തിനും അത് സഹായിക്കുന്നില്ല, ആ ബോധം. അതുകൊണ്ടാണ് അത്തരം ഒരു ബോധത്തിന് സഹായകമായിട്ട് സന്യാസത്തെ വിധിക്കുന്നത്. അത് കർമ്മത്തെ ഒരു തരത്തിലും സഹായിക്കുന്ന ഒന്നല്ല. കർമ്മത്തിന് സഹായിക്കുന്ന എന്താണ്? എപ്പോഴും ഈ ജൈവ കൽപ്പിതമായ ഈ ജൈവബോധമാണ്. ആ ബോധത്തിൽ ഒരാൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ആ ബോധത്തിലുള്ള അയാളുടെ നീതിബോധം അനുസരിച്ചിട്ടാണ്. അതിന് പരമാർത്ഥ ബോധവുമായിട്ട് ബന്ധമില്ല. പരമാർത്ഥ ബോധം കർമ്മത്തിന് വിരോധിയാണ്. ഞാൻ കർമ്മണോർ വിരോധ പർവ്വതവത് അകമ്പ്യ എന്നൊക്കെ ഭാഷകാരം പറയുന്നത് കൊണ്ടാണ്. ഭാഷകാരം പറയുന്നത് സത്യമാണ്. പ്രപഞ്ച വ്യവഹാരത്തെക്കുറിച്ച് താൻ എന്താണോ ധരിച്ചിരിക്കുന്നത്, തൻ്റെ കാഴ്ചപ്പാട് എന്താണോ, അതനുസരിച്ചായിരിക്കും താൻ ലോകത്തിൽ പ്രവർത്തിക്കുന്നു. അതിൽ ലോകത്തെക്കുറിച്ചുള്ള തൻ്റെ അറിവും തൻ്റെ സംസ്കാരവും എല്ലാം അതിനെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് പരമാർത്ഥ ബോധത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്, അത് കാരകമല്ല. അയാൾക്ക് ആത്മബോധമുണ്ട്, അതുകൊണ്ട് അയാൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് ഭാഷ്യകാരനോട് പറയുന്നു, ജീവാദ് അന്യത്വം പരമാത്മനഹ ദൃഢയതി. ഇവിടെ ശ്രുതി ഇത് പ്രത്യേകം ധരിച്ചിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആളിനിങ്ങനെ ഒരു പരമാർത്ഥ ബോധമുണ്ട്, അതുകൊണ്ട് ലോകത്തിൽ ഇന്നത് പ്രവർത്തിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ലോകത്തിനയാൾ നന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ നീതിബോധമുണ്ട്, കാരുണ്യമുണ്ട്, സഹജീവികളോട് സ്നേഹമുണ്ട്, അതൊക്കെയാണ്. അതിനിവിടെ പറയുന്ന ഈ പരമാർത്ഥ ബോധം വേണമെന്നില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ പിന്നെ എന്താ ഈ പരമാർത്ഥ ബോധം എന്ന് പറയുന്നു, അതിനെന്താ പ്രയോജനം എന്ന് ചോദിക്കും. അതിൻ്റെ കാര്യം ഇവിടെ സ്പഷ്ടമായി പറഞ്ഞ എന്താണ്, പരമാർത്ഥ ബോധത്തിൻ്റെ പ്രയോജനം മുക്തി. ആർക്ക് ആ ബോധമുള്ളവർ, ആ ബോധം കൊണ്ട് നാട്ടുകാർക്കെല്ലാം ബുദ്ധി വിതരണം ചെയ്യാൻ പറ്റത്തില്ല, സാധ്യമില്ല. ആർക്കാണോ ബോധമുള്ളത് അയാൾ മുക്തനായിരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രയോജനം. അസമയം മറ്റു കാര്യം ഉണ്ടെങ്കിലോ, ഒരാൾക്ക് നീതിബോധമുണ്ട്, സഹജീവികളോട് സ്നേഹമുണ്ട്, കാരണമുണ്ടെങ്കിൽ അതുകൊണ്ട് ലോകത്തിനെല്ലാം പ്രയോജനം വരും. അത് ഒരാൾക്കത് പ്രവർത്തിക്കാനുള്ള ശേഷിയും സാമർഥ്യവും എല്ലാം ഉണ്ടെങ്കിൽ അത് സമൂഹത്തിനും ഗുണം ചെയ്യും, നന്മ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പല ധാരണകളും തെറ്റും. ഇനി ഇതിൻ്റെ നേരെ വിപരീതമായൊരു കാര്യം പറയുന്നു. എന്താണ് ജീവസ്യത്തു എന്ന പരസ്മതന്യാത്വം പ്രതി വിപാദയിഷ്യതി കിന്തു അനുവദത്യവ അവിദ്യാകൽപിതം ലോകപ്രസിദ്ധം ജീവഭേദം. പിന്നെ ശ്രുതി എന്താ പറയുന്നത്, തത്വമസി. ഈ തത്വമസി എന്നുള്ള ഈ കാര്യം ബോധിപ്പിക്കുന്നവർ പരമാത്മാവിനെ ബോധിപ്പിക്കുകയാണ്, ദൈവത്തോട് പറയുകയാണ് നീ തത്വമസി. ഈശ്വരനോടത് പറയേണ്ട കാര്യമുണ്ടല്ലോ. മുമ്പ് പറഞ്ഞ ആ കല്പിതമായ ഭാവം ജീവഭാവത്തോടുകൂടി ആരാണോ ഇരിക്കുന്നത്, ഇത് രണ്ടിനെയും രണ്ടായി കാണും. ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളിൽ ഭാഷകാരൻ അതിൻ്റെ കൃത്യമായ താല്പര്യം എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ജീവസ്യത്തു എന്ന പരസ്മാ അന്യത്വം പ്രതിപാദിച്ചു, ആ ജീവനോട് പരമാത്മാവിൽ നിന്നുള്ള ഭേദത്തെയല്ല ബോധിപ്പിക്കുന്നു, അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ജീവനോടത് ബോധിപ്പിക്കുന്നില്ല, കാരണം ജീവനെ അഭിമുഖീകരിച്ചിട്ടാണ് ഇവിടെ പ്രതിപാദനം ചെയ്യുമെന്ന് വെച്ചാൽ ബോധിപ്പിക്കുക. ആര് പ്രതിപാദനം ചെയ്യുന്നു, ശ്രുതി അല്ലെങ്കിൽ ഗുരു? ജീവനെ അഭിമുഖീകരിച്ച് പറയുകയാണ്, നീ പരമാത്മാവിൽ നിന്നും അന്യമല്ല, ന പരസ്മാത് അന്യത്വം പ്രതിപാദയിഷ്യതി. അപ്പൊ ജീവൻ എന്ന് പറയുന്നത് ദേഹാഭിമാനത്തോടുകൂടിയിരിക്കുന്നു. അപ്പോ തത്വമസി എന്ന് പറയുന്ന വാക്യം മുമ്പെന്താ പറഞ്ഞത്, പരമാത്മന ജീവാദ് അന്യത്വം ദൃഢയതി. പരമാത്മാവിൽ ജീവനിൽ നിന്നുള്ള ഭേദത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് മുമ്പ് വിശദീകരിച്ചത്. എന്താണ് അങ്ങനെ പറയുന്നത്? അടുത്ത് പറയുന്നത് എന്താണ്, നേരെ വിപരീതം. ഇത് ശ്രോതാവായിരിക്കുന്ന ആ ജീവനിൽ പരമാത്മാവിൽ നിന്നുള്ള അന്യത്വത്തെ ബോധിപ്പിക്കുന്നില്ല. എന്താ ബോധിപ്പിക്കുന്നത്? തത്വമസി. ആദ്യം അവിടെ എന്തിനാ പറയുന്നത്? തത്. പരമാർത്ഥ തത്വത്തെയാണ് തശബ്ദം കൊണ്ട് പറയുന്നത്. അത് ശ്രോതാവായിരിക്കുന്ന നിന്നിൽ നിന്ന് അന്യമാണെന്നൂടെ ബോധിപ്പിക്കുന്നില്ല. അങ്ങനെ ധരിക്കരുത്. അപ്പോൾ ശ്രോതാവായിരിക്കുന്ന നീ പരമാർത്ഥത്തിൽ ആ സത്യം തന്നെ എന്ന് തന്നെയാണ് ബോധിപ്പിക്കുന്നത്. കാരണം താൻ ശരിക്കും പരമാത്മ സ്വരൂപമാണ് എന്ന് ബോധമുണ്ടെങ്കിൽ പിന്നെ ശ്രുതിയുടെ ആവശ്യമില്ല, ഗുരുവിന്റെ ആവശ്യമില്ല, ഒന്നുമില്ല. അപ്പൊ താൻ ഈ പ്രാപഞ്ചിക ബോധത്തോടുകൂടിയിരിക്കുകയാണ്. താൻ വേറെ, നീ വേറെ എന്നുള്ള ബോധത്തോടുകൂടിയും ഈശ്വരനെ തന്നെ അങ്ങനെ അറിഞ്ഞുവരികയാണ്. തന്നിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരനെ കുറിച്ചുള്ള ബോധത്തിലിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ജീവനെ അഭിമുഖീകരിച്ച് പറയുമ്പോൾ നിന്നിൽ നിന്നും അന്യമാണ് പരമാത്മാവ്, പരമാത്മാവിൽ നിന്നുള്ള ഭേദത്തെ നിന്നിൽ ഒരിക്കലും ബോധിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിന്റെ പരമാർത്ഥ സ്വരൂപം അത് തന്നെയാണെന്ന് ബോധിപ്പിക്കുന്നു. അതെങ്ങനെ ബോധിപ്പിക്കുന്നു? ഇപ്പൊ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവ ഈശ്വര ഭേദം, ജീവ ഭേദം പരസ്പരമുള്ള ജീവപ്രപഞ്ച ഭേദം, ഇതിനെല്ലാം ശ്രുതി അംഗീകരിക്കുന്നു. അതിനെ അംഗീകരിച്ചുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നീ എന്ന് അഭിസംബോധന ചെയ്യുന്ന അതുകൊണ്ടാണ് പറയുന്നത്. കിന്തു അനുവദതി ഏവ, അതിനെ അംഗീകരിക്കുന്നു. എന്ത്? അവിദ്യാകൽപിതം ലോകപ്രസിദ്ധം ജീവഭേദം. അവിദ്യാകൽപിതമായിരിക്കുന്ന ലോകപ്രസിദ്ധമായിരിക്കുന്ന എന്നുവെച്ചാൽ സർവർക്കും അറിയാവുന്നതാണ്. ലോകപ്രസിദ്ധം എന്ന് പറഞ്ഞാൽ സർവജീവന്മാരുടെയും അനുഭവത്തിലുള്ള ഈ ജീവഭേദത്തെ ഇതിനെ അംഗീകരിക്കുന്നു. ഇത് നിന്റെ അനുഭവത്തിലുള്ളത് തന്നെയാണ് ഈ ജീവഭേദം. ആ ജീവഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് നീ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കെ നിന്റെ പരമാർത്ഥ സ്വരൂപം എന്ന് ബോധിപ്പിക്കുമ്പോൾ പരമാത്മാവിൽ നിന്നുള്ള ഭേദത്തെ നിന്നെ ബോധിപ്പിക്കുന്നില്ല. പരമാർത്ഥത്തെ ബോധിക്കുമ്പോൾ ആ പരമാത്മാവിൽ നിന്നുള്ള ഭേദത്തെ നിഷേധിക്കുക തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ശ്രുതിയുടെ ഉപദേശം രണ്ട് തരത്തിലാണ്. ഒന്ന്, ആ ജീവന്റെ അനുഭവങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് പറയുന്നു. അതായത് കൽപ്പിതമായ ഈ ജീവഭാവത്തെ അംഗീകരിച്ചുകൊണ്ട്. അത് ശ്രുതി ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നീ സംസാരിയാണ്, നീ സുഖിയാണ്, ദുഃഖിയാണ്, ഇത്തരം കാര്യങ്ങളൊന്നും ശ്രുതി ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നുള്ളത് അത് തന്റെ അനുഭവമാണ്. ശ്രുതിയെ കുറിച്ച് പറയുന്നതാണ്, അത് അജ്ഞാതമായിരിക്കുന്ന തത്വത്തെയാണ് അത് ബോധിപ്പിക്കുന്നത്. ഇവിടെ ജീവന് മറ്റൊരു പ്രമാണങ്ങളിലൂടെയും ബോധ്യപ്പെടാതിരിക്കുന്ന ഒരു തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെ ഒരു തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ താൻ എന്താണോ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ സംബന്ധിച്ച് അതിനെ അംഗീകരിച്ചിട്ട് പറയുന്നു, നീ പരമാത്മാവിൽ നിന്നും ആ പരമാർത്ഥ തത്വത്തിൽ നിന്നും അന്യമല്ല. അതാണ് അദ്വൈതത്തെ ബോധിപ്പിക്കുന്നത്. അതേസമയം ബോധിപ്പിക്കുന്നു, നിന്റെ ഈ ജീവഭാവത്തിൽ നിന്നും അന്യമാണ് ഇവിടെ പറയുന്ന ആ പരമാത്മഭാവം. അന്യത്വം എന്ന് പറയുമ്പോൾ അതാണ്. അല്ലെങ്കിൽ താൻ എന്ത് ധരിക്കും? ഈ ജീവഭാവം ഇതാണ് പരമാത്മഭാവം എന്ന് ധരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പല സന്ദർഭങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ തനിക്ക് ഈ ശരീരാഭിമാനിയോടുകൂടി തേടിക്കുന്ന തനിക്കൊരിക്കലും പരമാത്മാവാകാൻ സാധ്യമല്ല. ശരിയാണ്, ആ തത്വത്തിൽ നിന്ന് താൻ മേരെയല്ല. എന്തുകൊണ്ട്? ആ തത്വം അപഹതപാത്മാ, ഇവിടെ അതാണ് സന്ദർഭം. പാപശൂന്യമായിരിക്കുന്ന ആ തത്വം, അജരം അമരം എന്നെല്ലാം പറഞ്ഞ ആ തത്വം, ആ തത്വത്തിൽ നിന്ന് നീ വേറെ അല്ല. പക്ഷെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവഭാവം ഇതല്ല തത്വം എന്ന് വെച്ചാൽ ആ തത്വത്തിൽ നീ അഹംഭാവത്തെ ആരോപിക്കരുത്. ആ തത്വത്തിൽ ഈ അഹംഭാവത്തെ ആശ്രയിച്ചിരിക്കുന്ന സുഖദുഃഖാദികളും വികാര വിചാരങ്ങളും ഒന്നും ആരോപിക്കരുത്. മറിച്ച് എന്താണോ നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ അംഗീകരിക്കുക. ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദേഹാത്മബുദ്ധിയാണ്. എനിക്ക് എൻ്റെ പരമാത്മഭാവത്തെ ഗ്രഹിക്കണമെങ്കിൽ എൻ്റെ ഈ അനുഭവങ്ങളെല്ലാം നിഷേധിച്ചേ മതിയാവും. ഈ അനുഭവങ്ങളെല്ലാം എന്നിൽ തന്നെ ബാധിക്കപ്പെടണം. ശ്രുതി ബോധിപ്പിക്കുന്ന ആ പരമാത്മബോധം കൊണ്ട് ഇതെല്ലാം ബാധിക്കപ്പെടണം. ബാധിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഭാവത്തിൽ എനിക്ക് ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാൻ പരമാത്മാവാണ്. അപ്പോൾ അജ്ഞനും അല്പബുദ്ധനുമായിരിക്കുന്ന ഒരുവനെ പരമാത്മഭാവം ബോധിപ്പിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവൻ സദാ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അല്പജ്ഞത്വത്തെ അവൻ പരമാത്മബോധമായി തെറ്റിദ്ധരിക്കും. ഞാൻ പരമാത്മാവാണെന്ന് ദേഹാഭിമാനത്തോടുകൂടി വിളിച്ചു പറയും. അപ്പൊ ഞാൻ പരമാത്മാവാണെന്ന് ഒരുവൻ അഹങ്കരിക്കും. വിപരീത ബുദ്ധിയായിപ്പോ ഞാൻ പരമാത്മാവാണ് എന്ന് ഉപദേശിക്കുന്നത് ഞാൻ പരമാത്മാവാണെന്ന് അഹങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ തൻ്റെ ഉള്ളിലൊരു അഹംഭാവവും തൻ്റെ ഇടവും ധിക്കാരവും എല്ലാം വന്നു ചേർന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ പ്രയോജനം? പക്ഷെ ഇതങ്ങനെ സംഭവിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവഭാവം കല്പിതമായ ജീവഭാവത്തിൽ നിന്ന് അന്യമാണ് പരമാത്മഭാവം. അപ്പോൾ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവഭാവത്തെ അനുവദിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇത് ലോകസിദ്ധമായ നിന്റെ അനുഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിച്ചിട്ടാണ് പരമാത്മഭാവത്തെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈ ജീവഭാവത്തിൽ നിന്ന് അന്യമാണ് പരമാത്മഭാവം. അപ്പോൾ ആർക്കും അങ്ങനെ ഈ ശരീരാഭിമാനത്തോടുകൂടിയിരിക്കുന്ന ഈ സുഖദുഃഖാദി അനുഭവത്തോടുകൂടിയിരിക്കുന്ന ഒരാളിന് ഈ അഹംബുദ്ധി ആശ്രയിച്ചിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയുന്ന അബദ്ധമായി പോകും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരമാത്മഭാവം കൊണ്ടൊരാൾക്ക് അഹങ്കാരം ഉണ്ടാകും എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതൊന്നുമില്ല. കേവലം അത് താത്വികമായ ഒരു ഗ്രഹണം മാത്രമാണ്. അപ്പോൾ എന്താണ് ആ ബോധത്തിൻ്റെ മഹത്വം എന്നും താൻ ഈ ശരീരബോധത്തോടുകൂടി അതിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താണ് തനിക്ക് വരുന്ന ന്യൂനത പരിമിതികൾ എന്നും ഒരാൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ, പരമാത്മനഃ ജീവാദന്യത്വം ദൃഢയതി, അദ്വൈതത്തിൽ തന്നെ അങ്ങനെ പറയുമ്പോൾ അത് അദ്വൈതത്തിന് വിരോധമുണ്ട്. പരമാത്മാവ് ജീവനിൽ നിന്നും അന്യമാണ് എന്നുള്ള കാര്യം വളരെ ദൃഢമായി പറയും. അവിടെ ജീവൻ എന്ന് പറയുമ്പോൾ കല്പിതമായി, അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് പറഞ്ഞത്, ആകാശത്തിൽ തലമലാദികളെ കൽപ്പിക്കുന്നത് പോലെ കല്പിതമായ ഈ ജീവഭാവം അതിൽ നിന്ന് അന്യമാണ് തന്റെ പരമാത്മഭാവം എന്നുള്ളത് വളരെ ദൃഢപ്പെടുത്തുന്നു. അതേസമയം എന്താണ്, ജീവസ്യതു എന്ന പരസ്മാത് അന്യത്വം പ്രതിപാദിച്ചു. പക്ഷെ ഒരിക്കലും ജീവന് ആ പരമാത്മാവിൽ നിന്നുള്ള ഭേദത്തെ അന്യഭാവത്തെ ബോധിക്കുന്നതും ഒന്ന് താൻ തൻ്റെ ഈ ജീവഭാവത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ഗ്രഹിക്കാനും മനനം ചെയ്യാനും എല്ലാം ശ്രമിക്കുന്നു. മറ്റൊന്ന് താൻ തൻ്റെ പരമാത്മഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നു. ഈ രണ്ട് തലത്തിലും വരുന്ന വ്യത്യാസത്തെയാണ് പറയുന്നത്. ഒന്ന് ഈ മിഥ്യാകൽപ്പനകളിൽ, ഭ്രാന്തമായ കൽപ്പനകളിൽ നിന്നുകൊണ്ട് തന്നെ, അത് തുടർന്നുകൊണ്ട് തന്നെ ആ പരമാർത്ഥത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന്, ആ പരമാർത്ഥ ബോധത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ജീവഭ്രാന്തമായ ഈ ജീവഭാവത്തെ എന്താണെന്ന് കാണാൻ ശ്രമിക്കുന്നു. രണ്ടിടത്തുകൊണ്ട് ഈ ജീവഭാവം. അപ്പോൾ രണ്ടാമത് പറയുന്നിടത്ത് എന്താണോ, ഈ ജീവഭാവത്തിൻ്റെ ഭ്രാന്തിയെ അയാൾക്ക് ബോധ്യപ്പെടുന്നു, വ്യക്തമായി ധരിക്കുന്നു എന്താണ് ഈ ജീവഭാവം, എന്താണ് തന്നെ പരമാത്മഭാവം, പരമാത്മഭാവത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിനെ എങ്ങനെ കാണണം എന്നയാൾ ധരിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് ഭാവം പറയുന്നു, ജീവനിൽ നിന്ന് ഉള്ള പരമാത്മാവിൻ്റെ സ്വരൂപത്തെ ദൃഢപ്പെടുത്തുന്നു, മറിച്ച് എന്താണോ ജീവനിൽ നിന്നും ഈ ജീവന് പരമാത്മാവിൽ നിന്ന് ഉള്ള അന്യത്വത്തെ ഭേദത്തെ ബോധിപ്പിക്കുന്നുമില്ല. രണ്ടും ഒന്ന് ഒരുപോലെ തോന്നും, പക്ഷെ വ്യത്യാസമുണ്ട്. ഒന്ന് അഹംഭാവം അഹംഭാവത്തെ തുടർന്ന് വരുന്ന സർവവിനകൾക്കും കാരണമാണ്. മറ്റൊന്ന് അഹംഭാവത്തെ നിരാകരിക്കുന്നു. അദ്വൈതം ഒരുവന്റെ തലതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടു തരത്തിൽ പറയുന്നത്. അദ്വൈതം ഒരുവന് വിപരീത ബുദ്ധി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ അസൂക്ഷ്മമായ വ്യത്യാസത്തെ ഇവിടെ പറയുന്നത്. അത് ശരിയായ രീതിയിൽ വിചാരം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അദ്വൈതം എന്ന് പറയുന്നത് ഇവിടെ വെളിപ്പെടുത്തുന്ന ഭാഷ്യകാരൻ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, അദ്വൈതം എന്ന് പറയുന്നത് ആ പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള കേവലമായ ബോധം, അതാണ് അതിൻ്റെ തുടക്കവും കൊടുക്കുന്നില്ല. ആ അദ്വൈത ബോധം എന്ന് പറയുന്നത് ഈ വ്യവഹാരം, ഈ ജാഗ്രത് വ്യവഹാരം, ഈ ജാഗ്രത് വ്യവഹാരത്തിൻ്റെ മറ്റു കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ ധർമ്മം, നീതി, സത്യം, ഇതിനോടൊന്നും നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ഒരാൾ മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാം ഏകമാണ്, ബ്രഹ്മമാണ്, എല്ലാം സത്യമാണ്, താനും അന്യനും അതിൽ നിന്നും വേറെയല്ല എന്നുള്ളൊരു സാമാന്യ ബോധം ഒരാൾക്കുണ്ടെങ്കിൽ, ആ ബോധം ഒരാളുടെ നീതിബോധത്തെയും ധർമ്മബോധത്തെയൊക്കെ സ്വാധീനിക്കുക, അതിനെ നിഷേധിക്കുന്നില്ല. അങ്ങനെ എല്ലാം ഒന്നാണെങ്കിൽ താൻ അന്യനെ ദ്രോഹിക്കാൻ പാടില്ല, താൻ അന്യനോട് സ്നേഹവും സഹാനുഭൂതിയൊക്കെ ഉള്ളവനായിരിക്കണം. തത്വത്തിലെല്ലാം ഒന്നല്ലേ? ഈ ഒരു പരിധി വരേക്കും ഒരാൾക്ക് ഈ അദ്വൈത ബോധം അയാളുടെ നീതിബോധത്തെ സഹായിക്കാം, ഏകത്വബോധം. പക്ഷേ വ്യവഹാരം എന്ന് പറയുന്നത് വ്യവഹാരത്തിൽ ഒരുവൻ കൽപ്പിക്കുന്ന നീതിയും നിയമങ്ങളും ഒക്കെ അനുസരിച്ചാണ് പോകുന്നത്. വ്യവഹാരത്തിൽ എന്ത് നീതി എന്ത് നിയമങ്ങളാണോ അയാൾ വച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും. അതുകൊണ്ടാണ് അദ്വൈതത്തിലെ ആചാര്യന്മാരും നമ്മൾ നോക്കുമ്പോൾ അവർ ലോകനീതി വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ യുക്തിക്കും അനുഭവത്തിനും നിരക്കാത്ത കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ട്? അവരുടെ നീതിശാസ്ത്രം വേറെയാണ്, അവരുടെ വ്യവഹാര ബോധം വേറെയാണ്, പരമാർത്ഥ ബോധം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നീതിബോധം, വ്യവഹാരബോധം, ധർമ്മബോധം എന്ന് പറയുന്നത് കാലദേശ ഉചിതമായി ഇതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. പരമാർത്ഥബോധം എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റമില്ലാതിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ രണ്ട് കാര്യം ഭാഷ്യകാരൻ പറഞ്ഞത് വ്യക്തമായി ധരിക്കണം. പരമാത്മന ജീവാദ് അന്യത്വം എന്ന് പറഞ്ഞു. പരമാത്മാവ് ജീവനിൽ നിന്ന് അന്യമാണ്. ജീവസ്ഥിതു എന്ന പരസ്മാത് അന്യത്വം, ജീവൻ പരമാത്മാവിൽ നിന്നും അന്യമല്ല. ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നതുകൊണ്ടാണ് ഭാഷ്യകാരൻ അത് അംഗീകരിക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലാണിത് പറയുന്നതെങ്കിൽ ഭാഷകാരനെ നിഷേധിക്കും, ഇത് അദ്വൈതമല്ല എന്ന് പറയും. ഇങ്ങനെ പറയുന്നത് രണ്ട് തരത്തിൽ. കാരണം അദ്വൈതം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തിൽ ഭേദമുണ്ടെന്ന് പറയുകയും വേറൊരു ഭാഗത്തിൽ ഭേദമില്ലെന്ന് പറയുകയും ചെയ്യാൻ പറ്റില്ല, പറയാൻ കഴിയത്തില്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലായാലും അദ്വൈതമാണ്. ഒരു പാലം എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിന്ന് അങ്ങോട്ടും പോവാം, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം. രണ്ടാമതും അതിന്റെ പ്രയോജനം ഒന്നാണ്, എന്താണോ, നദിയുടെ മറുകരയിലേക്ക് പോവുക. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അക്കരയാണ് മറുകര, അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് മറുകര, വ്യത്യാസമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഇവിടെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, എന്താണോ, പരമാത്മാവിൽ നിന്ന് ജീവൻ അന്യമല്ല, എന്നാൽ ജീവൻ പരമാത്മാവിൽ നിന്നും അന്യമല്ല. ആദ്യം പറഞ്ഞത് എന്താണ്, പരമാത്മാവിൽ നിന്ന് ജീവൻ അന്യമാണ്, പരമാത്മനഹ ജീവാ അന്യത്വം, പരമാത്മാവിൽ നിന്ന് ജീവൻ അന്യമാണ്. നമ്മൾ സാധാരണ അങ്ങനെ പഠിക്കുന്നു, എന്താണ്, പരമാത്മാവിൽ നിന്ന് ജീവൻ അന്യമല്ല. എന്നിട്ട് തിരിച്ചു പറയും, എന്താണ്, ജീവനിൽ നിന്ന് പരമാത്മാവും അന്യമല്ല, ജീവാത്മ പരമാത്മ ഏകത്വം. രണ്ടു വഴിക്ക് സഞ്ചരിക്കാം, പരമാത്മാവിൽ നിന്നും ജീവൻ അന്യനല്ല, ജീവനിൽ നിന്ന് പരമാത്മാവും അന്യനല്ല. ഇത് അക്കരയും ഇക്കരയും പോകാൻ പറ്റിയ പാലമാണ്, ഇവിടെ വ്യത്യാസമില്ല. ഇവിടെ രണ്ടാമെന്ന് പറയുന്നത് ഒരു വഴിക്കേ സഞ്ചരിക്കാൻ പറ്റും. എന്താ പറയുന്നത്, പരമാത്മനഹ ജീവാ അന്യത്വം, അത് ഉറപ്പിക്കണം. ജീവനിൽ നിന്ന് അന്യമാണ് പരമാത്മാവ്, മറിച്ച് എന്താണ്, ജീവന് പരമാത്മാവിൽ നിന്ന് അന്യത്വത്തെ കൽപ്പിക്കരുത്. അത് ഏത് രീതിയിലാണ് അങ്ങനെ പറയുന്നു എന്നുള്ളത് വ്യക്തമായി ധരിച്ചില്ലെങ്കിൽ ഇത് അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യമാണെന്ന് നമ്മൾ ധരിച്ചു. അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യമല്ല ഒന്ന്, കേവലം പരമാർത്ഥ ദൃഷ്ടിയിൽ പറയുന്നു. മറ്റൊന്നെന്താണ്, ഈ ജീവന്റെ കൽപ്പിതമായ ഈ ഭേദത്തെ അനുവദിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് പറയുന്നു. മറ്റടുത്ത് അങ്ങനെയല്ല, സർവം ഖല്ലിതം ബ്രഹ്മ, ഏകമായ തത്വം മാത്രം. ഇവിടെ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ജീവനിൽ നിന്ന് പരമാത്മാവും പരമാത്മാവിൽ നിന്ന് ജീവനും എന്നെല്ലാം പറഞ്ഞ ഒന്നാണ്. അവിടെ കേവല പരമാർത്ഥ ദൃഷ്ടി പറയും, ഇവിടെ അങ്ങനെയല്ല. ഒന്ന് പരമാർത്ഥ ദൃഷ്ടിയിലും മറ്റൊന്ന് ഈ കൽപ്പിതമായ ഈ ഭേദത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ടും പറയുന്നു. അതെന്താണ്, വ്യവഹാരത്തിൽ വരുന്ന വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടി. അതുകൊണ്ടിത് ആശയക്കുഴപ്പം ഉണ്ടാകരുത്. ഒരിക്കലും ജീവൻ അങ്ങനെ അഹങ്കരിക്കാൻ പാടില്ല, എന്താണ്, ഞാൻ പരമാത്മാവാണ്, ഇങ്ങനെ അഹങ്കരിക്കരുത്. എങ്ങനെ, ഈ ജീവബോധത്തിൽ ഇരിക്കുമ്പോൾ, ഈ അഹംബോധത്തിൽ ഇരിക്കുമ്പോൾ അത് പറയാൻ പാടില്ല. അത് വേറെ തരത്തിൽ പറഞ്ഞിട്ടെന്താണ്, തത്വമൊന്നാണെങ്കിലും ജീവൻ ഒരിക്കലും ഈശ്വരനാകാൻ കഴിയത്തില്ല. അപ്പൊ ഇങ്ങനെ പറയുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ജീവസ്യതു എന്ന പരസ്മാതന്യത്വം പ്രതിപാദ്യത നിഷേധിക്കുന്നു അനുവദത്യേവ അവിദ്യാകൽപ്പിതൻ ലോകപ്രസിദ്ധം ജീവഭേദ. അത് പ്രതി മനസ്സിലാക്കുന്ന ഈ ഭേദത്തെ പറയുന്നത് അവിദ്യാകൽപ്പിതമായ ഭേദത്തെയാണ്. അവിദ്യ അധ്യാരോപിതമായ ഈ ഭേദത്തെയാണ് ഇവിടെ പറയുന്നത്. അദ്വൈതം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ വരുന്ന യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്ന ഒന്നല്ല. അതിനെ എത്രമാത്രം അംഗീകരിക്കാമോ അത്രയും അംഗീകരിക്കുന്നുണ്ട്. അതിനൊരു പരിമിതിയുണ്ട്. ഏതൊരു അനുഭവങ്ങളെ ആശ്രയിച്ചിട്ടാണോ നമ്മുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അത്രയും ഭാഗം അത് അംഗീകരിക്കുന്നുണ്ട്. അതാണ് വ്യത്യാസം, ജാഗ്രത സുഷുതിയും തമ്മിലുള്ള വ്യത്യാസം. സുഷുതി അദ്വൈതം തന്നെയാണ്, അവിടെ ഒന്ന് സമർത്ഥിക്കാനുമില്ല, ഒന്ന് നിഷേധിക്കാനുമില്ല, അവിടെ ഒന്ന് ബോധിപ്പിക്കാനുമില്ല, ബോധിക്കാനുമില്ല, അവിടെ ഈശ്വരനുമില്ല, ജീവനുമില്ല, കേവലമായ തത്വം മാത്രം. ജാഗ്രത വരുമ്പോൾ അങ്ങനെയല്ല, അവിടെ ജീവേശ്വര ഭേദം പറയുന്നു, ജീവേശ്വര അഭേദം പറയുന്നു, അവിടെ വ്യവഹാരത്തെ പറയുന്നു, വ്യവഹാരത്തെ നിഷേധിക്കുന്നു, ജ്ഞാനത്തെ പറയുന്നു, അജ്ഞാനത്തെ പറയുന്നു. ഇങ്ങനെയുള്ള ഇതെല്ലാം ഈ ഭേദബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഈ ഭേദബുദ്ധി ഒരു പരിധി വരെ അംഗീകരിക്കുന്നു. ആ ഭേദബുദ്ധിയെ ഒരു പരിധി വരെ അംഗീകരിച്ചുകൊണ്ട് അദ്വൈതത്തെയും ബോധിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണിത് രണ്ടു തരത്തിൽ ഇങ്ങനെ പറയുന്നത്. ഇതിൻ്റെ പ്രയോജനം എന്താണെന്നാണ് അടുത്ത് പറയുന്നത്. പരമാത്മാവ് ജീവനിൽ നിന്ന് അന്യമാണ് എന്ന് പറയുന്നുണ്ട്. ഏവം ഹി സ്വാഭാവിക കർത്തൃത്വ ഭോക്തൃത്വ അനുവാദേന പ്രവൃത്ത കർമ്മവിധേഹ ന വിരുദ്ധ്യന്തേ ഇതി മന്യതേ. ആ പരമാത്മാവിന് ജീവനിൽ നിന്ന് അന്യത്വം പറയുന്നത് കൊണ്ട് ജീവന്റെ ഈ കൽപ്പിതമായ രൂപത്തെ, അവിദ്യാകൽപ്പിതമായ ഈ രൂപത്തെ അംഗീകരിക്കുന്നു. ഏവം ഹി സ്വാഭാവിക കർത്തൃത്വ ഭോക്തൃത്വ അനുവാദിന, സ്വാഭാവികമായി തന്നെ സംഭവിച്ചിരിക്കുന്ന കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ, അദ്വൈതം പറയുന്ന സത്യം അത് ശരിയാണ്. ആ സത്യത്തെ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യാം സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ. അവിടെ ജീവനില്ല, ഈശ്വരനില്ല, കർമ്മമില്ല, സ്വർഗമില്ല, നരകമില്ല, ഒന്നുമില്ല. ആ രീതി ചിന്തിക്കും. പക്ഷെ ഇവിടെ വരുമ്പോഴോ, ജാഗ്രത്തിൽ വരുമ്പോഴോ, ഇത് സ്വാഭാവിക കർത്തൃത്വ ഭോക്തൃത്വം ഇതെല്ലാം ഇവിടെ പ്രകടമാകുന്നു. അത് പറയുന്നു, അത് സ്വാഭാവികം എന്ന് വെച്ചാൽ സഹജമായി പ്രകടമാകുകയാണ്. ഒന്നും കൽപ്പിച്ചു കൂട്ടി ചെയ്യുന്നതല്ല. ഈ കുറ്റത്തിന് ആർക്ക് ശിക്ഷ വിധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഈ ആ അദ്വൈതമായ ഏകമായ ഭാവത്തിൽ നിന്നും ഈ ജാഗ്രതയിലേക്ക് വന്നത് ആരും വിളിച്ചുണർത്തിയല്ല. വിളിച്ചുണർത്തിയാലും ഇല്ലെങ്കിലും അത് സഹജമായി തന്നെ സംഭവിക്കും. അതുകൊണ്ടാണ് അതിനെ സഹജമെന്ന് പറയുന്നത്. അതിനിവിടെ പറയുന്നത് എന്താണ്? സ്വാഭാവികമാണ് ഈ കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ എന്ന് പറയുന്നത്. സ്വാഭാവികമാണ്, സഹജമായ ഒരു കാര്യമാണെങ്കിൽ മാഷുകാരും പറയുന്നതാണ് കർത്തൃത്വം ഭോക്തൃത്വം ഒന്നും ആത്മാവിലില്ല, അത് നിത്യശുദ്ധമാണ്. ഇവിടെ പറയുന്നു അത് സഹജമാണ് കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ, അത് സഹജമായി തന്നെ ഇരിക്കുന്നു എന്ന. സഹജമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ വ്യത്യാസം? എങ്ങനെയാണോ അഗ്നിയിൽ ഉഷ്ണം സഹജമായിരിക്കുന്നത്, അഗ്നിയുടെ ഉഷ്ണത്തെയാണ് പറയുന്നത് സഹജമെന്ന്, അതുപോലെ ഈ ജീവഭാവത്തിൽ കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ സഹജമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ജീവഭാവത്തിൽ നിന്ന് കർത്തൃത്വ ഭോക്തൃത്വത്തെ പിരിക്കാൻ സാധ്യമല്ല ആർക്കും. ഞാൻ എന്നിലിരിക്കുന്ന കർത്തൃത്വ ബോധത്തെ അങ്ങ് ഇല്ലാതാക്കുന്ന നശിപ്പിക്കും, എന്നിട്ട് ഞാൻ കേവല ശുദ്ധനാകും, അസംബന്ധം. എനിക്കങ്ങനെ ഒരു ഭാവമില്ല എന്ന് പറയുന്നതന്നെ ആ ഭാവമാണ്. നാക്കില്ല എന്ന് പറയും പോലെയാണ്. എനിക്ക് കർത്തൃത്വമില്ല എന്ന് ഞാൻ പറയുന്നത് എന്നെല്ലാം കർത്തൃത്വമുള്ളതാണ്. എന്തുകൊണ്ട് ഈ പറയുന്നത് തന്നെ എനിക്ക് കർത്തൃത്വം വേണം? ഇല്ല, എങ്ങനെ പറയാൻ പറ്റും? എന്തുകൊണ്ട് അത് സഹജമായിരിക്കുന്നു? എപ്പോഴാണോ താൻ ഈ ജാഗ്രതയിലേക്ക് കടന്നു വന്നത്, അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ അടയാളം. ഇവിടെ സഹജമായി തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഈ കർത്തൃത്വ സഹജമായിരിക്കുന്ന ഈ കർത്തൃത്വ ഭോക്തൃത്വത്തെ എനിക്കൊരിക്കലും നശിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരിക്കലും നിനക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആരും വിചാരിക്കും വേണ്ട ഈ കർത്തൃത്വ ഭോക്തൃത്വത്തെ ഞാനങ്ങ് നശിപ്പിച്ചു കളയും, നശിപ്പിക്കാൻ സാധിക്കും. എന്തുകൊണ്ട് നശിപ്പിക്കാൻ സാധ്യമല്ല? കാരണം ഒന്നിനെ നശിപ്പിക്കണമെങ്കിൽ അതുണ്ടായിരിക്കുന്നു, ഇല്ലാത്തതിനെങ്ങനെ നശിപ്പിക്കും? ഇത് സഹജമായിരിക്കുന്നു എന്നാൽ ഇല്ലാത്താണെന്ന് എന്തുകൊണ്ട് പറയുന്നു? നിന്റെ അനുഭവം തന്നെ. എപ്പോഴാണോ ഇവിടേക്ക് വരുന്നത് ഇവിടെ മാത്രമാണ് ഇത് പ്രകടമാകുന്നത്. എപ്പോഴാണോ ഇത് വിട്ട് തിരിച്ച് സുഷുപ്തിയിലേക്ക് പോകുന്നത് അവിടെ ഇത് പ്രകടമാകുന്നില്ല. അവിടെ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല. പിന്നെ ഈ സഹജമാകുന്നു എന്ന് പറയുന്നത് എവിടെ? എപ്പോഴാണോ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നത് ആ നിമിഷം മുതലാണ് സഹജമാകുന്നത്. ഇതിനു മുമ്പ് എന്തായിരുന്നു? സഹജമായിരുന്നു. ഇതിനു മുമ്പ് സഹജമായിരുന്നു തന്റെ കേവലമായ അസ്വരൂപം. ഈ കർത്തൃത്വ ഭോക്തൃത്വാദികളിൽ നിന്നെല്ലാം മുക്തമായിരുന്ന അസ്വരൂപം. ഈ കർത്തൃത്വ ഭോക്തൃത്വാദികളെല്ലാം എന്താണ്? തന്റെ വിശേഷ വിജ്ഞാനത്തിന്റെ വിഷയമാണ്. ആ വിശേഷ വിജ്ഞാന ശൂന്യമായിരിക്കുന്ന ആ സ്ഥലത്ത് ഇതൊന്നുമില്ല. തനിക്കൊരിക്കലും ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇതില്ലാതെ വരാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് സഹജമെന്ന് പറയുന്നത്. ഞാൻ ജാഗ്രതത്തിലേക്ക് വരുന്നു എന്നാൽ എനിക്ക് കർത്തൃത്വ ഭോക്തൃത്വം ഇല്ലാതെ പറയാൻ പറ്റത്തില്ല. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും കൊണ്ടേ വരാൻ പറ്റും. അപ്പൊ ഇത് സഹജമാണല്ലോ. അപ്പൊ ഇത് ഈ ജീവഭാവത്തിൽ സഹജമായിരിക്കും. പിന്നെ എങ്ങനെ അദ്വൈതം ശരിയാകും? എപ്പോഴാണോ ഒരുവൻ ഈ സഹജമായിരിക്കുന്ന ഈ ഭാവം ആരോപിതമാണ് എന്ന് ഗ്രഹിക്കുന്നത്. ആണ് നേരത്തെ പറഞ്ഞത് ജൈവം ആരോപിത രൂപം എന്ന് പറയും. സഹജമായിരിക്കുന്ന ആരോപിതമാണ് എന്നർത്ഥം. മരീചികയിൽ സഹജമായിരിക്കുന്ന ആ ജലം അത് ആരോപിതമാണ്. രജ്ജുവിൽ സഹജമായിരിക്കുന്ന ആ സർപ്പം അത് ആരോപിതമാണ്. അവിടെ പരമാർത്ഥത്തിൻ്റെയും പരമാർത്ഥമല്ലാത്തതിൻ്റെയും തമ്മിലുള്ള ഒരു അതിർ വരമ്പുണ്ട്. അത് നമ്മൾ ജാഗ്രത സ്വപ്നങ്ങൾ സുഷുപ്തികളിലൂടെ ഇവിടെ മനസ്സിലാകും. അപ്പോൾ അവിടെ മനസ്സിലാക്കുന്ന എന്താണ്? സഹജമായിരിക്കുന്ന ഈ കർത്തൃത്വ ഭോക്തൃത്വാദി കൂടാതെയും ഇരിക്കാം. സഹജമായിരിക്കുന്ന ഈ കർത്തൃത്വ ഭോക്തൃത്വാദിയോട് കൂടിയും ഇരിക്കാം. ഇത് രണ്ടും മനസ്സിലാക്കുന്നു. അതുകൊണ്ടിവിടെ പറയുന്നു എന്താണ്? ഏവം ഹി സ്വാഭാവിക കർത്തൃത്വ ഭോക്തൃത്വ അനുവാദേ. പരമാർത്ഥമല്ലാത്ത ഒന്നിനെ ബോധിപ്പിക്കുന്നതിനാണ് അനുവാദം എന്ന് പറയുന്നത്. ഇത് സഹജമായിരിക്കുന്നുണ്ടെങ്കിൽ ഇത് പരമാർത്ഥമല്ല, അതിനോട് ബോധിപ്പിക്കുന്നു. ആണ് അതിനെ അനുവാദം ചെയ്യുന്നു എന്ന് പറയുന്നത്. മരുഭൂമിയിലെ ആ ജലം സഹജമായിരിക്കുന്നുണ്ടെങ്കിലും അത് പരമാർത്ഥമല്ല. ആകാശത്തിലെ നീലിമ എന്ന് പറയുന്നത് സഹജമായിരിക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥമല്ല. ആ ബോധമാണ് ഇവിടെ മുഖ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് കർത്തൃത്വ ഭോക്തൃത്വാദികളെ അംഗീകരിച്ചുകൊണ്ട് അത് പരമാർത്ഥമല്ലെങ്കിലും അതിനംഗീകരിച്ചുകൊണ്ട് പ്രവൃത്താഹ കർമ്മവിധേഹ അതിനംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത് സ്വർഗകാമോ യജേത അഗ്നിഹോത്ര ജുഹൂയ ദർശപൂർണ മാസാഭ്യാം യജേത കർമ്മവിധികൾ. ഇതെല്ലാം ഇതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ന വിരുദ്ധ്യന്തെ. ആ പരമാർത്ഥ ഭാവവും ഈ സഹജ ഭാവവും തമ്മിൽ വിരോധമില്ല എന്നിവിടെ പറയുന്നു. ആ പരമാർത്ഥ ഭാവമാണ് സത്യം, സുഷുതിയിലെ ആ പരമാർത്ഥ ഭാവം. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? കർത്തൃഭോക്തൃത്വാദികളായ സഹജഭാവം, സുഷുതിയിലെ സഹജമായ ഭാവം തന്നെ. പക്ഷേ രണ്ടും തമ്മിൽ വിരോധം കാണുന്നുണ്ടോ? ജാഗ്രതും സുഷുതിയും തമ്മിൽ വിരോധമില്ല. അതാണ് ഏവം ഹി സ്വാഭാവിക കർത്തൃത്വ ഭോക്തൃത്വ അനുവാദേന പ്രവൃത്ത കർമ്മവിധേയ എന്ന വിരുദ്ധ്യന്തെ ഇരി മന്യത്തെ എന്ന അദ്വൈതത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ പരമാർത്ഥവും വ്യവഹാരവും തമ്മിൽ തത്വത്തിൽ വിരോധമില്ല. വ്യവഹാരം എന്ന് പറയുമ്പോൾ അതെപ്പോഴും പരസ്പര വിരുദ്ധമായിരിക്കും. അതുകൊണ്ടാണ് വ്യവഹാരത്തിന് പൊതുവെ പറയുന്നത് ദ്വന്ദ്വം. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായ ഒരു ഭാഗത്ത് സുഖം, വേറൊരു ഭാഗത്ത് ദുഃഖം. ഇതിങ്ങനെ ഏറ്റക്കുറച്ചിലോടുകൂടി ചിലപ്പോൾ സുഖം കൂടും, ചിലപ്പോൾ ദുഃഖം കൂടും. ഇത്തരത്തിൽ ഏറ്റക്കുറച്ചിലോടുകൂടി വ്യവഹാരം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതിന് പരമാർത്ഥമായിട്ട് വിരോധമില്ല. അതുകൊണ്ട് ഈ വ്യവഹാരത്തിൽ എന്ന് പറയുന്നു കർമ്മവിധികൾ ഇതെല്ലാം ഇവിടെ ഇതിനൊക്കെ ഒരു സ്ഥാനം ഇവിടെയുണ്ട്. ഭാഷകാരൻ പറയും ആ സ്ഥാനം എവിടെ ഏതുവരെയാണോ ഈ പരമാർത്ഥത്തെ ബോധിക്കാതിരിക്കുന്നത് അതുവരെ. പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മവിധിക്ക് സ്ഥാനമില്ല, കർമ്മങ്ങളെല്ലാം പോയി. കർത്തൃത്വ ഭോക്തൃത്വാദികളെ പിന്തുടർന്നു വരുന്ന കർമ്മവിധികൾക്ക് അവിടെ സ്ഥാനമില്ല. അതുകൊണ്ടാണ് അവിടെ കർമ്മത്യാഗം എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമല്ലേ? സ്വാഭാവികം തന്നെ. പക്ഷേ മരുഭൂമിയിലെ ജലം അവിടെ സ്വാഭാവികമാണെന്ന് പറഞ്ഞാലും അതിന് മരുഭൂമിയിൽ നനയ്ക്കാൻ കഴിയത്തില്ല, അതിനെ സ്പർശിക്കാൻ കഴിയത്തില്ല. അതുപോലെ കർത്തൃത്വ ഭോക്തൃത്വാദികൾ തന്നെ സ്വാഭാവികമായിരുന്നാലും എപ്പോഴാണ് ഒരുവൻ ഇതിനെ മനസ്സിലാക്കുന്നത്, അപ്പോൾ അവനെ കർത്തൃത്വ ഭോക്തൃത്വാദികൾ ബാധിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് ഈ പരമാർത്ഥ ബോധം വ്യർത്ഥമാകുന്നുമില്ല, കർമ്മവിധികൾ വ്യർത്ഥമാകുന്നുണ്ടോ? ഇല്ല. ആരിലാണോ ഈ കർത്തൃത്വ ഭോക്തൃത്വാദികൾ സഹജമായിരിക്കുന്നത് അവൻ കർമ്മവിധി നടക്കും. അതിനപ്പുറമുള്ള ഒരു പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് കർമ്മവിധികളൊന്നും പ്രവർത്തിക്കത്തില്ല. മറിച്ചാണെങ്കിലോ കർമ്മവിധികൾ പ്രവർത്തിക്കും. അപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ കാര്യം ഇതിന് വൈരുദ്ധ്യത്തെ കണ്ടെത്താനല്ല ശ്രമിക്കേണ്ടത്. ഒന്ന്, തൻ്റെ കർത്തൃത്വ ഭോക്തൃത്വരഹിതമായ ശുദ്ധസ്വരൂപം. മറ്റൊന്നിവിടെ കർത്തൃത്വ ഭോക്തൃത്വത്തോടുകൂടിയിരിക്കുന്ന ഈ മിഥ്യാരൂപം. ഇത് രണ്ടും തമ്മിൽ വിരോധത്തെ കാണരുത്. വിരോധത്തെ കാണേണ്ട കാര്യം ഇല്ല. ആണ് ഏവമി സ്വാഭാവിക കർത്തൃത്വ ഭോക്തൃത്വ അനുവാദേന പ്രവൃത്ത കർമ്മവിധേയ നവിരുദ്ധ്യന്തിരുമന്നിലേ പ്രതിപാദ്യം പോയി ശാസ്ത്രാർത്ഥം ആത്മീകത്വമേവ ദർശി. ഈ ശാസ്ത്രം ബോധിപ്പിക്കുന്ന എന്താണ്? ആത്മീകത്വത്തെ തന്നെ. രണ്ടു തരത്തിൽ പറഞ്ഞു എന്ന് വിചാരിച്ച എന്താണോ ആത്മാവിൻ്റെ നിത്യശുദ്ധ ബുദ്ധ ബോധത്തെ അത് ഏതെങ്കിലും തരത്തിൽ ഹനിക്കുന്നു എന്ന് കരുതണ്ട. ഒന്ന്, നമ്മുടെ വ്യവഹാരികമായ അനുഭവങ്ങളെ അംഗീകരിക്കുന്നു. മറ്റൊന്ന്, പരമാർത്ഥമായ തത്വത്തെ ബോധിപ്പിക്കുന്നു. ഇത് രണ്ട് ശ്രുതി ഒരേ സമയം ചെയ്യുന്നു. ഇതിന് വൈരുദ്ധ്യം കാണരുത്. അതാണ് പ്രതിപാദ്യം ശാസ്ത്രാർത്ഥം ആത്മീകത്വം ഏവ ആത്മീകത്വം തന്നെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ദർശയതി അത് തൂ പറഞ്ഞു എന്നാണ് ശാസ്ത്രദൃഷ്ടി. തൂപദേശോ വാമദേവവത് പറഞ്ഞു കഴിഞ്ഞാണ് അത് നമ്മളവിടെ വിശദീകരിച്ചാണ് ഇത്യാദിന വർണ്ണിതസ് അസ്മാഭി വിദ്വത് അവിദ്വത്ഭേദേന കർമ്മവിധി വിരോധ പരിഹാര എന്നുമ്പം പറഞ്ഞു തുടക്കത്തിൽ തന്നെ ദേഹാത്മപ്രത്യോ യദ്വത് പ്രമാണത്വേന കൽപ്പിത ലൗകികം തദ്വേദം പ്രമാണന്തു ആത്മനിശ്ചയാത്മനിശ്ചയാസൂത്രയുടെ അവസാനം ഭാഷകാരം വിശദീകരിച്ചാണ്. വർണ്ണിതശാസ്മാഭി ഞാനതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. വിദ്വത് അവിദ്വത് ഭേദേന ബോധമുള്ളവൻ ബോധമില്ലാത്തവൻ. ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ജീവൻ പരമാത്മാവിന് അന്യമാണ് അന്യമല്ല, പരമാത്മാവ് ജീവൻ അന്യമാണ് അന്യമല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത് കേൾക്കുമ്പോൾ ആരും ഭ്രമിക്കേണ്ട കാര്യം. അവിദ്വാൻ ഭ്രമിച്ചു, ഇതിനെക്കുറിച്ച് ഇല്ലാത്തവൻ ബോധമുള്ളവൻ ഭ്രമിക്കേണ്ട കാര്യമില്ല. വർണ്ണിതശ്ചാസ്മാഭി മുമ്പ് ഇതെല്ലാം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. വിദ്വത് അവിദ്വത് ഭേദേന വിദ്വത് അവിദ്വത് ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് കർമ്മവിധി വിരോധ പരിഹാര ശ്രുതി അപ്രമാണമാകത്തില്ല. ശ്രുതി വിചരിക്കുന്ന കർമ്മവിധികളൊന്നും അദ്വൈത ബോധത്തിനെതിരല്ല. അതൊരു ഭാഗത്ത് അങ്ങനെ നടക്കും, വേറൊരു ഭാഗത്ത് അദ്വൈത ബോധവും നടക്കും. ഈ അദ്വൈത ബോധം ഉള്ളവനിൽ അങ്ങനെ ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും അവകാശമില്ല, അങ്ങനൊരു കാര്യമില്ല. പിന്നെ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയോടുകൂടി പരമാർത്ഥം ഇങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയോടുകൂടി ഇവനും പ്രവർത്തിക്കും. അതിന് സമാനം പറഞ്ഞു കഴിഞ്ഞു. ആർക്കാണോ ദേഹാഭിമാനമുള്ളത് അവന് കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയോട് അവൻ പ്രവർത്തിക്കും. ആരിലാണോ ആ ദേഹാഭിമാനം ഇല്ലാത്തത് അവൻ കർത്തൃത്വ ഭോക്തൃത്വം അതികളെ വിടുന്നു, അവൻ്റെ പ്രവൃത്തിയും അവസാനിക്കുന്നു. അഹന്താമൂലകമായിട്ടുള്ള പ്രവൃത്തികൾ, ഫലയിച്ചയോടുകൂടിയ പ്രവൃത്തികളൊന്നും സംഭവിക്കത്തില്ല. ഈ കാര്യങ്ങളെല്ലാം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വർണ്ണിതശ്ച അസ്മാഭി വിദ്വത് അവിദ്വത് ഭേദേന കർമ്മവിധി വിരോധ പരിഹാര കർമ്മവിധികൾ. അതുകൊണ്ട് ശാസ്ത്രം മുഴുവനും പ്രമാണമാണ്. വേദത്തിന്റെ പൂർവ്വകാണ്ടും ഉത്തരകാണ്ടും പ്രമാണമാണ്. ഉത്തരകാണ്ഡത്തിന് അധികാരികളായിട്ടുള്ളവരുണ്ട്, അവർക്ക് വേണ്ടി അത്. പൂർവ്വകാണ്ഡത്തിന് അധികാരികളായിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് വേണ്ടി അത്. അതിൽ പരസ്പര വിരോധം ഇല്ലാന്നർത്ഥം. അടുത്തു പറയുന്നത് അന്യാർത്ഥസ്യ പരാമർശ. അതും ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് വിശദീകരിക്കുന്നത്.